നശിക്കോ? സമാധിയുടെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ നശിച്ചു പോവുകയാണ് അജ്ഞാനം. ജ്ഞാനം ഉണ്ടാകുന്നു. അജ്ഞാനം എന്ന് പറയുന്നത് അത് ഭാവരൂപത്തിൽ അല്ലെങ്കിൽ ഭാവാഭാവ വിലക്ഷണം എന്നൊക്കെ പറയും. കൃത്യമായി പറയാൻ പറ്റില്ല. എന്തായാലും അഭാവം സമാധി ഒരു സാധനം, ഒരു വസ്തുവാണ്, അത് ജ്ഞാനം കൊണ്ട് നശിച്ചു പോയി. സമാധി വന്ന് അത് നശിച്ചു എന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് പോയി സമാധി. അപ്പോ സമാധി പ്രക്രിയ എന്ന് പറയാം. അതനുസരിച്ച് സമാധിയിൽ സംഭവിക്കുന്ന ഒരു ജ്ഞാനമാണ്. അപ്പൊ ആ ജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിച്ചു. ഈ അജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? അത് എല്ലാ ഇതൊക്കെ ഉണ്ടായി കാണും, എല്ലാത്തിനും കാരണമായിരിക്കുന്ന. അപ്പൊ ആ കാരണമായിരിക്കുന്ന അത് നശിച്ചു കഴിഞ്ഞാൽ പിന്നെ സമാധിയിൽ നിന്ന് ഉണർന്നു വന്ന് ഇതൊക്കെ എങ്ങനെ കാണും? അപ്പൊ പിന്നെ അത് ഒരു വലിയ പ്രശ്നമാണ്. സമാധി പ്രക്രിയയിലെ ഒരു പ്രശ്നമാണ്, അങ്ങ് നശിച്ചു പോയി. ഒരു കാരണം പറഞ്ഞു കഴിഞ്ഞാൽ രജ്ജുവിനെ സംബന്ധിച്ചുള്ള അജ്ഞാനം കൊണ്ടാണ് സർപ്പജ്ഞാനം ഉണ്ടാവുന്നത്. അജ്ഞാനാണ് കാരണം. രജ്ജുവിനെ അറിഞ്ഞു പിന്നെ സർപ്പജ്ഞാനം ഉണ്ടാവും. അവളോട് തീർന്നു, പിന്നെ ഒന്നും ശേഷിക്കാൻ പാടില്ല. പിന്നെ അവിടെ സർപ്പം കാണാൻ പാടില്ല, പിന്നെ രജ്ജുവിനെ കാണാൻ പറ്റും. അതുപോലെ അവിടെ ഒരജ്ഞാനം ഉണ്ട് ഇവിടെ. അപ്പം അഹം ബ്രഹ്മാസ്മി എന്നുള്ള ജ്ഞാനോ ആ ജ്ഞാനം നശിച്ചു. ആ ജ്ഞാനം കൊണ്ടാണ് ഈ അനുഭവങ്ങളൊക്കെ ആണെങ്കിൽ അജ്ഞാനം നശിച്ച പിന്നെ ഇത് കാണും. അപ്പൊ സമാധി ഇത് ഇങ്ങനെ ജ്ഞാനം കൊണ്ട ജ്ഞാനം നശിച്ചാൽ പിന്നെ എന്തായിരിക്കും സംഭവിക്കുന്നത്? പിന്നെ അവിടെ ഒരു പ്രശ്നം വരുന്നത് ഈ ജ്ഞാനത്തിന് എന്ത് സംഭവിച്ചെന്നാണ് പറയുന്നത്. ജ്ഞാനം എന്ന് പറയുന്നത് വൃത്തിജ്ഞാനമാണ് എന്ന് വെച്ചാൽ വളരെ ഭൗതികമാണ്. ചിച്ഛായയോടുകൂടിയ ചിത്തിന്റെ പ്രതിബിംബത്തോടു കൂടിയ ഇങ്ങനെയൊക്കെയാണ് ഓരോ വിശദീകരണങ്ങളാണ്. വൃത്തിയാണ്. അപ്പോ ആ വൃത്തിയും വൃത്തിയായതുകൊണ്ട് തന്നെ അത് നശിക്കണം പരിണമിക്കുകയും. അപ്പൊ ആ ജ്ഞാനം പോയി, അടുത്ത് ജ്ഞാനവും പോയി, പിന്നെ പിന്നെ എന്താണ്? അജ്ഞാനം നശിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണോ രജ്ജുവിനെ കുറിച്ചുള്ള അജ്ഞാനം നശിച്ചപ്പോ സർപ്പവും പോയി, സർപ്പത്തിന്റെ അനുഭവം പോയി, പിന്നെ രജ്ജുജ്ഞാനം മാത്രമേ ഉള്ളൂ. പിന്നെ രജ്ജു മാത്രമേ ഇവിടെ ഉള്ളൂ. ഇവിടെ രജ്ജുജ്ഞാനം ഉണ്ടായിരിക്കും. അത് ഉദാഹരണത്തിന് ഇവിടെയാണെങ്കിൽ പിന്നെ അഹം ബ്രഹ്മാസ്മി എന്ന ജ്ഞാനമുണ്ട്, ഒന്നുമില്ല. പ്രപഞ്ചാനുഭവമുണ്ട്, ഒരു അനുഭവമുണ്ട്, ബ്രഹ്മം മാത്രം. ബ്രഹ്മം മാത്രം എന്ന് വെച്ചാൽ പിന്നെ ഒരാൾക്ക് ഈ സമാധിയിൽ നിന്ന് ഉണരുക എന്ന് പറയുന്ന പ്രശ്നമൊന്നും വരാൻ പാടില്ല. പറയുന്ന വ്യക്തി അനുസരിച്ചാണ്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ഓരോ യുക്തികളാണ്. ഇവിടെ ഒരു സമാധി, സമാധിയിൽ അജ്ഞാനം നശിക്കുന്നു, നശിച്ചാൽ അതെങ്ങനെയായിരിക്കും, പിന്നെ എങ്ങനെയായിരിക്കും, ഇങ്ങനെയൊക്കെ ചിന്തിച്ചു പോവുകയാണ്. ചിന്തിച്ചു പോകുമ്പോഴാണ് പല പല സമസ്യകളും വരുന്നത്. പിന്നെ ഒന്നുമില്ലെങ്കിൽ പിന്നെ ഈ സമാധിയെ കുറിച്ച് പറയാൻ ആരെങ്കിലും ഉണ്ടോ? സമാധിയെ കുറിച്ച് പറയാൻ ആരെങ്കിലും ഇല്ല. സമാധി ഒന്നെല്ലാം പോയി, പിന്നെ ബ്രഹ്മം മാത്രം. ഗുരു ഉണ്ടോ? പിന്നെ ശിഷ്യൻ ഇങ്ങനെ സമാധിയെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ ഇതിന് പിന്നെ പറയും, ആ അത് അവിടെ ഒരു എന്താണ്, പല പല സമാധാനങ്ങളാണ്. പല സമാധാനം പറയും, ഒരു മൂലാജ്ഞാനമുണ്ട്, അതെല്ലാം നശിച്ചത് ഒരു ഈ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ഈ അനുഭവം ഉണ്ടായ ആ ജീവന്റെ ജീവാത്മാവിനിരുന്ന് ഒരു ചെറിയ അജ്ഞാനം, സ്ഥൂലാജ്ഞാനം, അത് നശിച്ചതേ ഉള്ളൂ. പല സമാധാനങ്ങളാണ്. അത് നശിച്ചിട്ടേ ഉള്ളൂ. പിന്നെ അത് തന്നെ പ്രത്യേകിച്ച് ചില ഒരുപാട് പക്ഷങ്ങളുണ്ട്. പിന്നെ ചില അതല്ല, പ്രാരബ്ധകർമ്മം എന്ന് പറയുന്ന ഒന്ന് ശേഷിച്ച് അതുകൊണ്ട് ബാക്കി എല്ലാ കർമ്മങ്ങളും നശിച്ചു. അതുകൊണ്ട് അങ്ങനെയാണ് പിന്നീട് ഉണർന്നു വരുന്നത്. ബാക്കിയെല്ലാം നശിച്ചു, പ്രാരബ്ധം നശിച്ചു. പിന്നെ ചില അവിദ്യാദേശം, എല്ലാ വിദ്യയും നശിച്ചു, പക്ഷെ ഒരു ശകലൻ അവിദ്യ ശേഷിച്ചു. ഇങ്ങനെയൊക്കെ പല പല പക്ഷങ്ങളാണ്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ യുക്തികൾ കണ്ടുപിടിച്ചിട്ടാണ് പിന്നെ സമാധാനം പറയുന്നത്. എന്തുകൊണ്ട് പിന്നെ സമാധിയിൽ നിന്ന് ഉണർന്നു വന്നു ഈ പ്രപഞ്ചത്തിന്റെ അനുഭവമൊക്കെ ഉണ്ടായി എന്നുള്ളതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശരിയായ സമാധാനം പറയാൻ പ്രയാസമാണ്. എങ്ങനെ പ്രപഞ്ച അനുഭവം ഉണ്ടാവും? അത് വരാൻ പാടില്ല. കാരണം സമാധിയിൽ എന്ത് ചെയ്തു? അജ്ഞാനം നശിച്ചു. ഇതെല്ലാം എന്താണ്? അജ്ഞാനത്തിന്റെ കാര്യമാണ്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യും? നശിക്കും. പിന്നെ എങ്ങനെ ജാഗ്രത വരും? ഇങ്ങോട്ട് വരണ്ടേ? അത് വന്നിട്ട് വേണ്ടേ? പറഞ്ഞു മനസ്സിലായി. ഇവിടെ വന്നാലേ ഓർക്കാൻ പറ്റും. ഇതൊക്കെ ഉണ്ടായിരിക്കുന്ന എന്തുകൊണ്ടാണ്? ഈ ശരീരം ഉൾപ്പെടെ അജ്ഞാനത്തിൽ നിന്നാണ്. അതിനെയാണ് അവിടെ നശിപ്പിച്ചത്. അത് നശിപ്പിച്ച പിന്നെ എന്തെങ്കിലും കാണും? ദഹിച്ചു പോകുന്നു. അതായത് ഇപ്പോ ഈ പുസ്തകം ഞാൻ തീ കൊളുത്തി, നശിച്ചു പോയി, ഒരു പിടി ചാരമായി. പിന്നെ എനിക്ക് പുസ്തകം നിവർത്തി എനിക്ക് വായിക്കാൻ പറ്റും? പുസ്തകം നിവർത്തി വായിക്കാൻ പറ്റും? ഒന്നുമില്ല. ഇത് കയ്യിലെടുക്കാൻ പറ്റും, ഇതിനൊന്ന് കാണാൻ പറ്റും, തൊട്ടു നോക്കാൻ പറ്റും, ചാരമല്ലാതെ. ഇതിനെ സംബന്ധിച്ച് ഈ പുസ്തകം ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തൊക്കെ നടക്കുന്നോ ഒന്നും നടക്കത്തില്ല, എല്ലാം പോയി. അതുപോലെയാണ് ഇതിനെല്ലാം കാരണമായിരിക്കുന്ന അജ്ഞാനത്തെ നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. ഇങ്ങോട്ട് സമാധിയിൽ നിന്ന് വരണമെങ്കിൽ എന്ത് വേണം? എന്തെങ്കിലുമൊക്കെ വേണ്ടേ വരാൻ? എന്തിനെങ്കിലും പിടിച്ചിങ്ങോട്ട് വരണ്ടേ? ആരെങ്കിലും നിങ്ങളെ ഒരു പൊട്ടക്കിണറ്റി കൊണ്ട് തള്ളിയിട്ട്, അപ്പൊ ആരെങ്കിലും വന്നൊരു കയറിട്ട് തന്നാലേ അതിൽ പിടിച്ച് കയറാൻ പറ്റും. കയറിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? അവിടെ കിടന്ന് ചാവും. അതുപോലെ സമാധി വെച്ച് എല്ലാം തീർന്നു. ഇനി ഇങ്ങോട്ട് വരാനെന്താ ഉള്ളത്? തിരിച്ചിങ്ങോട്ട് വരുന്നതിന് എന്തെങ്കിലും വേണ്ടേ? അപ്പോ പിന്നെ പറയുന്നത് പറയാം, അവിടെ എല്ലാം നശിച്ചില്ല, ശകലം എന്തൊക്കെ ശേഷിച്ചു എന്ന് സ്ഥിരീകരിക്കുന്നു. മൊത്തം നശിച്ചില്ല. ഈ ശേഷിച്ചതിന് പിന്നെ എന്തു പറ്റും? നീ ശേഷിച്ചും പോണ്ടേ? അതിനെന്ത് സംഭവിക്കും? സമാധിയിൽ എന്തായാലും എന്തെങ്കിലും ശേഷിക്കാതെ ഉണർന്നു വരാൻ പറ്റില്ല. അപ്പൊ സമാധി എന്തെങ്കിലും ഒരു വ്യക്തി കണ്ടുപിടിക്കുന്നു. പിന്നെ എന്തായാലും എന്ത് ബാക്കി ഉണ്ടായിരുന്നുണ്ടോ, അതുകൊണ്ടാണല്ലോ സ്വാമി സമാധിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ശിഷ്യന്മാരൊക്കെ പറഞ്ഞു കൊടുക്കാൻ ഇങ്ങനെ വേണം സമാധി എന്നൊക്കെ പറഞ്ഞു കൊടുത്തില്ലേ. അപ്പൊ ഈ ഇരിക്കുന്ന പിന്നെ സ്വാമി കാണിക്കുന്ന അഭ്യാസങ്ങൾക്കൊക്കെ എന്താ അതാണ് എന്ന് പറയുന്നത്. സ്വാമി സമാധി അടഞ്ഞു എന്ന് പറയും, ചാകുന്നത് വരെ വേറെ പരിപാടിയുണ്ട്. ബാക്കിയുള്ളതൊക്കെ എപ്പോ തീരും? നാട് നീങ്ങുമ്പോ തീരും. പിന്നെ സ്വാമി നാട് നീങ്ങിയാല് എല്ലാ പ്രശ്നവും തീരത്തുള്ളൂ. അപ്പൊ ഇവിടെയാണ് മറ്റൊരു വിചാരം വരുന്നത്. എന്നാ പിന്നെ ഇതൊന്നും നാട് നീങ്ങുമ്പം തീർന്നാ പോരാ, ഇപ്പൊ എന്തിനാ തീർക്കുന്നു? എന്തായാലും ഇത് സമാധി കൊണ്ടുപോയി തീർത്താലും എന്ത് വരും? വീണ്ടും ഇത് കുറെ നിൽക്കും. എന്താ രക്ഷയില്ല. ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ശിഷ്യന്മാരുടെ എങ്ങനെ പറയും? ഞാൻ എന്താ ഇപ്പൊ സമാധിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ, നിനക്ക് പോണോ? ശരി, എന്താ ഇതൊക്കെ ചെയ്യും എന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? അപ്പൊ പിന്നെ ഇനി പക്ഷെ ഇത് ഒറ്റയടിക്ക് അങ്ങ് തീർത്താ മതി. അതുകൊണ്ടാണ് പറയുന്നത് എന്താണ് ഈ ജ്ഞാനം എന്ന് പറയുന്നത്, അത് എന്താണ് ഒരു ഈ വസ്തുക്കളെ പോലെ ഉള്ള ഒരു വസ്തുവല്ല. പദാർത്ഥമല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഞാനൊരു കോടാലിയല്ല എന്നർത്ഥം. നമ്മൾ ജ്ഞാനം എന്ന് വിചാരിക്കുമ്പോൾ എന്താണ്, ഒരു കോടാലിയായിട്ടാണ് നമ്മൾ മനസ്സിലെ സങ്കല്പം. കോടാലി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു മരത്തിന് വേരോട് വെട്ടിപ്പറിച്ച അതിന്റെ വേരുൾപ്പെടെ എട് ദൂരെ കളഞ്ഞു, പിന്നെ അത് കളിക്കത്തേയില്ല. അവര് ഈ ജ്ഞാനം എന്ന് പറയുന്നത് സംസാരമാകുന്ന വൃക്ഷത്തെ എന്നാണല്ലോ പറയുന്നത്. വെട്ടി ചുവടോടെ തോണ്ടി മറിച്ച് ഇളക്കി വേരോടെ മറിച്ചെടുത്തു, അങ്ങനെയാണ് ഒരു സങ്കല്പം. മറ്റൊന്നെന്താണ് പറയുന്നത്? ഞാനെന്ന് പറയുന്ന അഗ്നിയാണ്. അഗ്നി എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? കത്തിച്ചു കളയുന്നു. ഒന്നുകിൽ അത് കോടാലി ആയിരിക്കും അല്ലെങ്കിൽ അത് തീയാലി. ഈ ജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? കോടാലിയല്ല തീയുമല്ല ആണോ? അറിവാണെങ്കിൽ തീയാണെങ്കിൽ ഇനി തീ ആയതുകൊണ്ടാണോ ഈ സുരേഷിന്റെ മുടിയൊക്കെ നരച്ച് ചൂടടിച്ചിട്ട്? ജ്ഞാനത്തിയുണ്ടാണ്. അതൊക്കെ ഈ കവിതകളിലൊക്കെ പറയുന്നതാണ്. അത് പ്രയോഗിക്കാനൊക്കെ നല്ല രസമാണ് കവിതകൾ. തീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എവിടെയായിരിക്കുന്നത്? നമ്മുടെ തലയ്ക്കകത്തല്ലേ ഇരിക്കുന്നത്? തീ ആണെങ്കിൽ എന്ത് സംഭവിക്കും? അജ്ഞാനം കത്തും മുമ്പേ എന്ത് കത്തും? നമ്മുടെ മുടി കത്തും. ഇനി ആദ്യം മുടി കത്തും, തലച്ചോറ് കത്തും, തലയോട്ടി കത്തും. അപ്പൊ അതൊരു എന്താണ്, ഒരു ഉപമയായിട്ട് പറയുന്നതാണ്. തീ പോലെ ആകത്തില്ല. പിന്നെ ഞാനോ എന്ന് പറയുന്നത് കോടാലിയാണെന്ന് പറഞ്ഞാലോ? കോടാലി എന്ന് വെച്ചാൽ അതിനൊരു പിടി വേണം, പിന്നെ അതിന് മൂർച്ച വരത്തണം. അങ്ങനെയൊക്കെ പറ്റിയൊരു മൂർത്തമായ വസ്തുവല്ല കോടാലി എന്ന് പറയുന്നത്. എന്താണോ അളവും തൂക്കവും ഘനവും എല്ലാമുള്ള ഒരു ഭൗതിക വസ്തുവാണ്. ഞാൻ അതുപോലെ ഒരു സാധനമാണ്, പിന്നെ അതുകൊണ്ട് എങ്ങനെ മുറിക്കുന്നു? ആ ഉദാഹരണമായിട്ട് എടുക്കുക, അതുപോലെ ഇനി അതല്ല എന്ന് പറയുമ്പോ അഗ്നി ചെയ്യുന്നത് പ്രവർത്തിക്കുന്നത് പോലെയോ കോടാലി പ്രവർത്തിക്കുന്ന പോലെയോ ജ്ഞാനത്തിന് പ്രവർത്തിക്കാൻ അതുപോലെയൊന്നും അല്ല. അത് അമൂർത്ത, അത് എന്താണെന്ന് നമുക്ക് വിശദീകരിക്കാൻ വയ്യാത്ത ഒരു സാധനമാണ് ജ്ഞാനത്തിൽ. എന്താണെന്ന് പറയാൻ പറ്റില്ല നമുക്ക് വേറെ ഏതിനും. ശരിക്കും വിശദീകരിക്കും. ഭൗതികമായ ശാസ്ത്രത്തിന് അവന് വിശദീകരിക്കാൻ പറ്റത്തില്ല, കൃത്യമായിട്ടുള്ളതാണ്. അവർ പറയാതെ ഒരു ഫിനോമിനയാണെന്ന് പറയും, പല ചില ശബ്ദങ്ങൾ പറയുന്നുള്ളതേ ഉള്ളൂ. അതിൽ നിന്ന് നമ്മളിപ്പോ അറിവ് എന്ന് പറയുന്നത് കൂടുതൽ അർത്ഥബോധമൊന്നും അതിൽ നിന്ന് നമുക്ക് ഉണ്ടാകത്തില്ല. വേറെ എന്തെങ്കിലും ഒരു ശബ്ദം പറഞ്ഞു വിചാരിച്ചു, ഞാനും പറഞ്ഞ എന്താണ് ഫിനോമിന, ഇൻഫർമേഷനാണ്, സെൻസേഷനാണ്, ഇങ്ങനെയൊക്കെ പല ശബ്ദങ്ങളുണ്ട്. അറിവെന്ന് പറയുന്നത് കൂടുതൽ ശബ്ദങ്ങൾ കൊണ്ട് കൂടുതൽ ബോധമൊന്നും നമുക്ക് ഉണ്ടാകത്തില്ല. അതിന്റെ ആവശ്യമില്ല. എന്തുകൊണ്ട്? ഈ അറിവുള്ളതുകൊണ്ടാണ് നമ്മൾ ഇതിനൊക്കെ പറയുന്നത്. അപ്പൊ എന്ത് നമ്മുടെ ഉള്ളിലിരിക്കുന്നോണ്ടാണോ ഇതൊക്കെ പറയുന്നത്, സംസാരിക്കുന്നത്? എന്തിരിക്കുന്നോണ്ടാണോ, എന്താണോ നമ്മുടെ ഉള്ളിൽ ചിന്തയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, അത് തന്നെ അറിവ്. അതിന് പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നും, അധികയാണെന്നോ കോടാരിയാണെന്നോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഇത് അജ്ഞാനത്തെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലാക്കണം? എനിക്ക് ഈ മൊബൈൽ എങ്ങനെയാണ് ഓൺ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. ഞാൻ സുരേഷിനോട് ചോദിച്ചു, സുരേഷ് പറഞ്ഞതായത് ഇങ്ങനെയാണ്. അപ്പൊ അവിടെ എന്ത് സംഭവിച്ചു? അതുവരെ എനിക്ക് അറിവില്ലായ്മ ഉണ്ടായിരുന്നു, മൊബൈൽ ഓൺ ചെയ്യുന്ന അറിവ് ഉണ്ടായിരുന്നു. സുരേഷ് അത് പഠിപ്പിച്ചപ്പോ എനിക്ക് എന്തുണ്ടായി? അറിവുണ്ടായി. ഞാൻ പറയുന്നതാണോ? എനിക്ക് വേണമെങ്കിൽ പറയാം, സുരേഷ് എനിക്കറിയില്ലായിരുന്നു ഇതെങ്ങനെ ഓൺ ചെയ്യുന്നു, സുരേഷിനെ പഠിപ്പിച്ചു. അപ്പൊ എനിക്ക് പിടികെട്ടി, ഞാൻ പറയും എനിക്ക് മനസ്സിലായി, ഞാൻ അറിഞ്ഞു, അറിവുണ്ടായി. അപ്പോ എനിക്കിതുവരെ ഉണ്ടായിരുന്ന അറിവില്ലായ്മ പോയി, എനിക്കറിവ് വന്നു. അതുകൊണ്ട് സുരേഷാണ് എന്റെ ഗുരു. പിന്നെ കുറച്ചുകൂടെ അങ്ങോട്ട് എനിക്ക് ഭക്തി തോന്നിയ ഞാൻ പറയും, സുരേഷ് എന്ന് പറയുന്ന മഹാഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ജ്ഞാനോദയം ഉണ്ടായി എന്നും പറയാം. അല്ലേ? സുരേഷിന്റെ ചിരി വരുന്നു. അതെ പറഞ്ഞോട്ടെ. എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്കറിയില്ല മൊബൈല് എങ്ങനെയാണ് ഓൺ ചെയ്യുന്നത്, സുരേഷിനെ അറിയാം. അപ്പൊ എന്നെ സംബന്ധിച്ച് സുരേഷ് ആരാണ്? മഹാജ്ഞാനിയാണ്. അല്ലേ? ആ മഹാജ്ഞാനി എനിക്ക് പറഞ്ഞു തന്നെ ഞാൻ എന്ത് ചെയ്തു? ഓൺ ചെയ്യും. ഇല്ല, സുരേഷിന്റെ കൃപ കൊണ്ടാണ് എന്ത് ചെയ്തത്? എനിക്ക് അറിവ് പറഞ്ഞു. അങ്ങനെ സുരേഷിന്റെ കൃപ കൊണ്ട് എനിക്ക് അറിവ് കിട്ടിയപ്പോഴാണ് എനിക്ക്, ഞാൻ ഒരുപാട് കാശ് കൊടുത്ത് മൊബൈല് വാങ്ങി വെച്ച്. അല്ലേ? പക്ഷെ ഇത് എനിക്ക് ഉപയോഗിക്കാൻ അറിയില്ല, സുരേഷ് ഇതെല്ലാം പറഞ്ഞു. അപ്പോ എന്ത് ചെയ്തു? സുരേഷ് ഇതുവരെ ഒരു മഹാജ്ഞാനിയായിരുന്നു, ഇപ്പൊ ഞാനും എന്തായി? ഒരു മഹാജ്ഞാനിയായി. എനിക്ക് ജ്ഞാനോദയം ഉണ്ടായി എന്നെനിക്കും ചിന്തിച്ചോടി. പുതിയൊരു കാര്യമാണ് എനിക്ക് കിട്ടിയത്. അപ്പോ എന്റെ അജ്ഞാനത്തെ സുരേഷ് തന്ന ഈ മൊബൈൽ ജ്ഞാനം കൊണ്ട് ഞാൻ കോടാരി. എന്റെ ഈ മൊബൈൽ ജ്ഞാനം എന്ന് പറയുന്നത് കോടാരിയാണ്. അതുകൊണ്ട് എന്റെ അജ്ഞാനത്തെ ഞാൻ എന്ത് ചെയ്തു? വെട്ടി മുറിച്ചെന്നും പറയാനെങ്കിൽ എന്റെ ഗുരുവായ സുരേഷ് എന്റെ അജ്ഞാനത്തെ വെട്ടി മുറിച്ചെന്ന് പറയും. അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടി എനിക്ക് ആവേശം കയറിയ ഞാൻ എന്ത് പറയും? എന്റെ അജ്ഞാന തിമിരം കട്ടിപിടിച്ച ഞാൻ, എനിക്ക് ഒരു ബോധമില്ലായിരുന്നു ഈ മൊബൈലിനെ. അതെല്ലാം എന്ത് ചെയ്തു? സുരേഷ് ഗുരു തന്ന ജ്ഞാനം കൊണ്ട് അതിനെ കത്തിച്ച് ചാമ്പലായി കളഞ്ഞു എന്നും പറഞ്ഞൂടെ. ഇതിലെന്തെങ്കിലും സംഭവിച്ചോ? ഒന്നും സംഭവിച്ചില്ല. ആകെ സംഭവിച്ചെന്താണ്? സുരേഷ് ഞാൻ ഗുരുവായി, ഞാൻ ശിഷ്യനുമായി. ഇത് സംഭവിച്ചത് ശരിയാണ്, ഇത്രയും സംഭവിച്ചു. പിന്നെ അവിടെ എന്താ സംഭവിച്ചത്? എനിക്കൊരു കാര്യത്തെ കുറിച്ച് അറിവില്ലായിരുന്നു, ഇപ്പൊ അറിവില്ലായ്മയുടെ സ്ഥാനത്ത് എന്ത് വന്നു? അറിവ് വന്നു. അറിവില്ലായ്മയും അറിവും തമ്മിലുള്ള ബന്ധം ഇത്രയേ ഉള്ളൂ. ഏതറിവിനെ സംബന്ധിച്ചാലും കാരണം വേറെ ഈ അറിവിനൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അത് ഒരു മൂർത്തമായ വസ്തു അല്ല, നമുക്ക് എടുത്ത് പ്രയോഗിക്കാൻ പറ്റിയ ഒരു സാധനമല്ല അറിവെന്ന് പറയും. നമുക്ക് ഈ അറിവിനെ കുറിച്ച് നമുക്ക് ഇങ്ങേറ്റം പറയാമെന്നുള്ളത് എന്താണ്? ഞാൻ അറിയുന്നു, നിങ്ങളൊക്കെ അറിയുന്ന പോലെ തന്നെ ഞാനും അറിയുന്നു, അത്രേ പറയാൻ പറ്റും. ഇതുവരെ എനിക്ക് അറിവില്ലായിരുന്നു, ഇപ്പൊ അറിവ് ഉണ്ടായി. അപ്പോ എന്റെ അറിവില്ലായ്മയെ നശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതാണ് ഈ പറഞ്ഞു വന്നത്. ഇങ്ങനെ മനസ്സിലാക്കേണ്ടത്, അറിവില്ലായ്മയുടെ സ്ഥാനത്ത് അറിവ് വന്നു, അവിടെ നശിപ്പിക്കാനായിട്ട് വെട്ടിമുറിച്ചു കളയാനോ കത്തിച്ചു കളയാനോ ഒന്നും ഇവിടെ യാതൊന്നും ഇല്ല. പക്ഷെ ഈ അറിവിന് വലിയ മഹത്വമുണ്ട്. അറിവില്ലായ്മ പിന്നെ അവിടെ ഇല്ല, അതുകൊണ്ടാണ് അതിനെ ഇങ്ങനെ വർണ്ണിച്ച് പൊലിപ്പിച്ചൊക്കെ പറയുന്നത്. എന്താണ് അറിവ് വന്നു, അറിവില്ലായ്മയെ ഉച്ചോടും നശിപ്പിച്ചു, എന്റെ ഉള്ളിൽ അറിവിങ്ങനെ വിളങ്ങി തിളങ്ങി പ്രകാശിച്ചു, ഇങ്ങനെയൊക്കെ പറയുന്നത് ഇത്ര ഏതറിവായാലും ഇങ്ങനെയുള്ളൂ. ഇതിൽ കവിഞ്ഞൊന്നും സംഭവിക്കാനില്ല, അറിവിന് അറിവിന് അത്രേ പറ്റും. അതുകൊണ്ട് പറയും അറിവ് കാരകമല്ല എന്ന് പറയും. എന്ന് വെച്ചാൽ അറിവിനങ്ങനെ ഒന്നും പ്രവർത്തിക്കാൻ പറ്റില്ല. പ്രവൃത്തി എന്ന് പറയുന്നത് എവിടെയാണ് നിൽക്കുന്നത്? മൂർത്തമായ വസ്തുക്കളിലാണ് പ്രവൃത്തി നിൽക്കുന്നത്. ഈ പുസ്തകത്തിന് വേണമെങ്കിൽ പ്രവർത്തിക്കാം, എങ്ങനെ പ്രവർത്തിക്കാം? ഈ പുസ്തകം എടുത്ത് ആരെങ്കിലും തലയ്ക്കെടുത്ത് അട്ട് തന്നു കഴിഞ്ഞു, പോലീസ് വന്ന് മാസം എഴുതുമ്പം എഴുതും പുസ്തകം ആയുധം അല്ലെ, എന്റെ ഇടപാട് തീർന്നു. ആയുധം എന്താണ്? പുസ്തകം. അപ്പൊ അതിനും അതിനെയും അവിടെ കോടതി വിളിപ്പിക്കും, എന്തായിട്ട്? തൊണ്ടി മുതലായിട്ട്. അപ്പൊ പുസ്തകത്തിനും പലതും ചെയ്യാൻ പറ്റും, ഇങ്ങനെ വെറുതെ ഇരിക്കുന്നു അല്ലേ. എന്നുവെച്ചാൽ അതിന് പ്രവർത്തിക്കണം, ആരെങ്കിലും എടുത്ത് പ്രവർത്തിക്കണേന്നു. എല്ലാത്തിനും എന്തുകൊണ്ട്? ഇതൊരു മൂർത്തമായ വസ്തുവാണ്, അറിവ് അങ്ങനെയല്ല. അതുകൊണ്ട് അറിവിൽ അങ്ങനെയുള്ള അറിയുക ഇതെല്ലാം വേറൊന്നും അവിടെ സംഭവിക്കില്ല. അതിന് ആരെങ്കിലും കൊല്ലാനോ നശിപ്പിക്കാനോ ഒന്നുമുള്ള ശേഷി അതിന് ഇല്ല. അതെന്താണെന്ന് നമുക്ക് അറിയുന്നു എന്നുള്ളതിനപ്പുറം അതിനെ കുറിച്ച് ഇത്രയും കാലം ശാസ്ത്രജ്ഞന്മാരും യുക്തിചിന്തകന്മാരും നിരീശ്വരവാദികളും ആത്മീയവാദികളും തത്വചിന്തകന്മാരും ഒക്കെ കിടന്ന് തലകുത്തി പറഞ്ഞിട്ടും ഇവർ പരമാവധി ഇവർക്ക് പറയാൻ പറ്റുന്ന എന്താണ്? അറിയുന്നു. അറിവെന്ന് പറഞ്ഞാൽ എന്താണ്? അറിയുന്നു. അറിവെന്ന് പറഞ്ഞാൽ അറിവ്. അറിവിനെ കുറിച്ചുള്ള എല്ലാ പ്രസംഗങ്ങളും കേട്ട് ഭയങ്കര മത്സരമാണ്. തത്വചിന്തകന്മാർ നിരീശ്വരവാദികളും. അത് പണ്ടൊരു പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസംഗിച്ചവരാണ്. എങ്ങനെന്നറിയാണ്? ഈ വായനശാല എന്ന് പറഞ്ഞാൽ അതൊരു വായനശാലയാണ്. ഈ വായനശാല എന്ന് പറഞ്ഞാൽ ജനങ്ങളെ മനസ്സിലാക്കണം അതൊരു വായനശാലയാണ്. ഒരു പക്ഷേ വായനശാലയെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, അതൊരു വായനശാലയാണ്. വായനശാല എന്ന് പറഞ്ഞാൽ അത് എന്നും ഒരു വായനശാലയായിരിക്കും. നമ്മുടെ വായനശാല എന്നും വായനശാലയായിട്ട് തന്നെ നിൽക്കും. അതുകൊണ്ട് വായനശാല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്ത് മനസ്സിലാക്കണം? വായനശാലയാണ് എന്ന് പറഞ്ഞാൽ എന്താണത്? വായനശാലയാണ്. എന്തെങ്കിലും സംശയം ഉണ്ടോ? എന്താണ് വായനശാലയാണ്. ഇനി എന്തെങ്കിലും സംശയമുണ്ടോ? വായനശാല അറിവിനെ കുറിച്ച് തന്നെ പറയണം. ഈ വായനശാല പ്രസംഗം പോലെയാണ് ഈ പറയുന്ന മുഴുവൻ. എന്നാൽ ഈ നിരീശ്വരവാദികളും തത്വചിന്തകളും ശാസ്ത്രജ്ഞന്മാരും ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വഴക്കാണ്. പറയും നീ എന്താ പറയുന്നത് വായനശാല? ഞാൻ വായനശാല. ഞാൻ വായനശാല എന്നല്ല പറയുന്നത്. പിന്നെ എന്താണ് ആ വായനശാല എന്ന് വെച്ചാൽ അതൊരു വായനശാലയാണെന്നോ മറ്റൊന്നും പറയണം? ഇപ്പൊ നിന്റെ അഭിപ്രായം എന്തോ? എന്റെ അഭിപ്രായം അതൊരു വായനശാലയല്ല. എന്നാ അതൊരു വായനശാലയാണ്? എന്നാ അതൊരു വായനശാലയല്ല? എന്നാൽ അതൊരു വായനശാല ആണ്. അങ്ങനെ ഈ അറിവെന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ എന്താണ്? ആര് പറഞ്ഞാലും ഇതെന്താണ്? ഇതൊരു വായനശാലയാണ്. അത് അതിൽ കൂടുതലൊന്നും അറിവിനെ കുറിച്ച് ആർക്കും പറയാൻ പറ്റില്ല. ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അറിവെന്നുള്ള കൃതി എടുത്ത് വായിച്ചു നോക്കുക. അറിവെന്ന് പറഞ്ഞാൽ എന്താ അതീ പറയുന്നത്? അറിവ് അറിവ് അറിവ് അറിവ് അറിവ് എന്തോ പറയും, വേറെ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഞാൻ ഈ പറഞ്ഞ ഈ വായനശാലയുടെ കഥയും നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് അറിവെന്നുള്ള കൃതി എടുത്ത് വായിച്ചു നോക്കുക. മൊത്തം പറയുന്നത് എന്താണ്? അറിവെന്ന് പറഞ്ഞോ അറിവാണോ? അപ്പൊ അറിവെന്ന് പറഞ്ഞാലോ അറിവ് എന്ന് പറഞ്ഞോ അറിവ്. വേറെ എന്തെങ്കിലും പറയാനുള്ള, ഇനി എന്തെങ്കിലും പറയൂ, ഇങ്ങനെ പറയാൻ പറ്റും. അറിവെന്ന് വെച്ചാൽ അറിയും, അതാണ് എന്റെ സ്ഥിതി. ആരെന്തൊക്കെ പറഞ്ഞാലും, പിന്നെ ചിലര് പറഞ്ഞിട്ട് പറയുന്നു ഞങ്ങൾ പറഞ്ഞ് ജയിച്ച്, വേറെ പറയുന്നു ഞങ്ങളവരെ തോപ്പിച്ചു. ഇതാണ് അറിവ്. അതിന് വ്യക്തമായി മനസ്സിലാകണമെങ്കിൽ അറിവെന്ന് കൃതി വായിച്ചാൽ മതി. പലരും കൃതി വായിച്ചിട്ടുണ്ടോ? ഇത് വായിച്ചിട്ട് ഒന്നും മനസ്സിലാകുന്നു. അതെങ്ങനെ മനസ്സിലാകും? അറിവെന്നേ പറയ അതി പറഞ്ഞിരിക്കുന്നു, അത് മനസ്സിലാക്കാതിരുന്ന ഇനി എന്ത് മനസ്സിലാക്കാനും? അവര് പറയുന്നത് എന്താണ്? ഈ എഴുതിയിരിക്കുന്ന പോരാ, ഞങ്ങൾക്ക് ഇനി ഇനി കൂടുതൽ എന്തോ മനസ്സിലാക്കാനുണ്ടെന്നാണ്. അതെങ്ങനെ? അത് ഈ അറിവെന്ന് തന്നെ എഴുതിയിട്ടുള്ളൂ, വേറെ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ? അറിവെന്താണെന്ന് ചോദിച്ചപ്പോ അറിവെന്ന് പറഞ്ഞു. വീണ്ടും ചോദിക്കേണ്ട, അറിവെന്താണ്? അത് അറിവ് തന്നെ അല്ല, എന്നാലും അറിവെന്താണ്? അത് അറിവ് തന്നെ. ഇതാണ് ഇവര് പറയുന്നത്. ശിഷ്യന്മാർ ചോദിച്ചോണ്ടിരിക്കുകയാണ്, എന്താ അറിവ്? അത് അറിവാണ് എന്ന് പറഞ്ഞ് അറിവ് അല്ല, എന്നാലും അത് അറിവ് തന്നെ. അങ്ങനെ എവിടെ നിൽക്കത്തുള്ളൂ അറിവിനെ കുറിച്ചുള്ള വ്യാഖ്യാനം? അറിവിനെ നിൽക്ക. അങ്ങനെയുള്ള അറിവ് നശിപ്പിച്ചു എന്ന് പറഞ്ഞ ഒന്നും നശിപ്പിക്കുന്നില്ല, ഇതിനൊന്നും കഴിയില്ല. അതുകൊണ്ട് ഒന്നെന്താണ് സംഭവിക്കുന്നത്? ഇതാണ്, നമ്മളെ അറിവില്ലാതിരുന്നാൽ അറിവുണ്ടാകും. അതാണ് അതിന്റെ നശിപ്പിക്കുന്നു പറയുന്നതിന്റെ ഒരർത്ഥം. പക്ഷെ ഞാനും പറയും നശിപ്പിക്കുന്നു, പറയുമ്പോൾ അതിന്റെ ആശയം ഇതാണെന്ന് മനസ്സിലാക്കണം. ഭാഷയിൽ പിടിച്ചല്ല, ഓ പണ്ടങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു, അതങ്ങനെയൊക്കെ പറയാൻ പറ്റും. ഭാഷയ്ക്ക് എപ്പോഴും എന്തുണ്ട്? പരിമിതികളുണ്ട്. പിന്നെ മറ്റൊന്നെന്താണ് അറിവ് എന്ന് മനസ്സിലാക്കേണ്ടത്? നമ്മൾ അറിയുന്നു, അത് എങ്ങനെ അറിയുന്നു എന്നുള്ളതാണ്. അതാണ് അടുത്തുകൂടെ പറയുന്നത്, സർവം ദൃശ്യതയ ജഡം ജഗതീതം. അപ്പൊ അറിയുന്നു എന്ന് പറയുന്നതാണ്. അതായത് ഇപ്പൊ എന്തോ ഇനി പ്രസ്തവിക്കും, ഞാനിതിനെ അറിയുന്നു, ഗുരുദേവ കൃതിയായിട്ട് അറിയുന്നു. അല്ലേ, ഇതൊരു സായിപ്പിന് മുമ്പ് കൊണ്ടുവച്ചാൽ എന്ത് പറയും? ബുക്ക്. അല്ലേ, അതേസമയം നമ്മുടെ പ്രസിൽ പണിയെടുക്കുന്നവന്റെ മുമ്പ് കൊണ്ടുവച്ചാൽ അവയെ എന്ത് പറയും? ഇത് ബൈൻഡ് ചെയ്യാനുള്ള ഒരു സാധനം, അല്ലെങ്കിൽ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞ് എന്റെ പണിയൊക്കെ കഴിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന ഒരു സാധനം. അല്ലേ, ഈ പേപ്പർ ഉണ്ടാക്കുന്നുണ്ട് കൊണ്ടുവച്ചു കഴിഞ്ഞാൽ ഇതെന്താണോ ഒരു അസംസ്കൃത വസ്തുവിൽ അവന് മനസ്സിലാവും, പിന്നെ ഇതിനൊക്കെ ചെയ്തെടുത്ത ഒരു വസ്തു. ഞാൻ എന്റെ പിന്നിൽ പോയി കഴിഞ്ഞാൽ ഇനി മരങ്ങൾ മുറിച്ചാണിതുണ്ടാക്കി, അവൻ പറയും ഞാൻ പണ്ട് മുറിച്ചുകൊണ്ടിന്ന് കയറ്റിവിട്ട മരമാണ്. ഫിസിക്സ് പഠിച്ചവൻ ഒന്നായിട്ട് കാണും, കെമിസ്ട്രി പഠിച്ചവൻ വേറെ ഒന്നായിട്ട് കാണും, ബയോളജി പഠിച്ചവൻ വേറെ ഒന്നായിട്ട് കാണും, എക്കണോമിക്സ് പഠിച്ചവൻ ഇതിനെ സംബന്ധിച്ചിട്ടുള്ള സങ്കല്പം വേറെ ആയിരിക്കും. പൊളിറ്റിക്കൽ സയൻസ് ആണ് പഠിച്ചിരിക്കുന്നത്, അവൻ ഇതിന് വേറെന്ന് പറയും. അധ്യാത്മശാസ്ത്രമാണെങ്കിൽ അവന്റെ വ്യാഖ്യാനം തുറന്നു വെച്ചിട്ടവൻ ഇതിന് വേറെന്നു പറയും. അപ്പോ അറിവ് എന്ന് പറയുന്ന ഇതാണ്, നമ്മൾ ഒരു വസ്തുവിനെ എങ്ങനെ അറിയുന്നു എന്നുള്ളതാണ്. ഇപ്പൊ അറിവ് അജ്ഞാനത്തെ നശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അവിടെ മനസ്സിലാക്കുന്നത്? അറിവിന് കത്തിച്ചു കളയാനോ മുറിച്ചു കളയാനോ ഒന്നും പറ്റത്തില്ല. അറിവിന് എന്തിനേയും അറിയാൻ പറ്റും. അജ്ഞാനമാണെങ്കിൽ അത്, ജ്ഞാനമാണെങ്കിൽ അത്, ഏതിനേയും അറിവ് അറിയും. അപ്പൊ ഇവിടെ അദ്വൈതത്തിൽ അജ്ഞാനത്തെ എങ്ങനെ അറിയുമെന്നാ പറയുന്നത്? അജ്ഞാനത്തെ അസത്യമാണെന്നറിയും. അജ്ഞാനം, സംശയം, ഇതെല്ലാം അസത്യമാണ്. ഏതജ്ഞാനത്തെ? വിപരീത ജ്ഞാന രൂപത്തിലുള്ള ജ്ഞാനം. വിപരീത ജ്ഞാന നമുക്ക് ഉണ്ടാകാറുണ്ടല്ലോ. അല്ലേ, ഞാനിപ്പോ ഒന്ന് പറയുന്നത് നിങ്ങൾ വേറെ ഒന്ന് ഗ്രഹിക്കുന്നു, അതാണ് വിപരീത ജ്ഞാനം. ഞാൻ പറയുന്നത് തന്നെ ഗ്രഹിക്കണമെന്നൊന്നുമില്ല, ഉണ്ടോ? നിങ്ങൾ പറയുന്നത് തന്നെ ഞാൻ ഗ്രഹിക്കണമെന്നുമില്ല. അപ്പൊ നമുക്ക് എപ്പോഴും നമ്മൾ അറിയുമ്പോൾ അറിയുന്നിടത്ത് തന്നെ ഒരുപാട് വിപരീത ജ്ഞാനങ്ങളും ഉണ്ടാവും. എന്താണോ എങ്ങനെയാണോ അറിയേണ്ടത് മറിച്ചു പറയും. അപ്പൊ അത് ഈ അറിവ് എന്താ പറയുന്നത്? അത് തിരിച്ചറിയണം. ഓ, ഈ അറിവൊരു വിപരീത ജ്ഞാനമാണ്, അത് അസത്യമാണ്. രജ്ജുവിനെ സർപ്പമായി കണ്ടത് എന്താണോ അതൊരു വിപരീത ജ്ഞാനമാണ്, ഇത് അസത്യമാണ്. അല്ല, സത്യം എന്നറിയും, സത്യം എന്നറിയത്തില്ലല്ലോ. അപ്പോ അറിവ് അജ്ഞാനത്തെ നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ മനസ്സിലാക്കേണ്ടത്, ഒന്ന്, അറിവില്ലായ്മയുടെ അടിസ്ഥാനത്ത് അറിവ് വന്നതാണ് അറിവില്ലായ്മ നശിച്ചത്. വിപരീത ജ്ഞാനം സത്യമല്ല എന്നറിഞ്ഞാണ് അത് നശിച്ചത്. അതുകൊണ്ട് അദ്വൈതത്തിൽ പറയുന്നത് എന്താണ്? ഞാൻ ദേഹമാണെന്നുള്ള ബോധം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങളും ഉണ്ടായിരിക്കുന്നോണ്ടാണ് വീണ്ടും പറയുന്നത്. ഞാൻ ദേഹമാണെന്നുള്ള ബുദ്ധി ഉണ്ട്. പലതും പലതരത്തിൽ വ്യാഖ്യാനിക്കും, ഞാൻ എന്നുള്ള ബോധം അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്. നമ്മുടെ ബ്രെയിനിന്റെ ഒരു ഭാഗത്ത് അങ്ങനെ സംഭവിക്കുന്നതുകൊണ്ടാണ് അത്, ആ ബ്രെയിനിന്റെ ഒരു ഭാഗം പ്രവർത്തിച്ചില്ലെങ്കിൽ അങ്ങനെ ഒരു ബോധം ഉണ്ടാകത്തില്ല. ആ ബോധം ഉണ്ടാകുന്നത് എന്തുകൊണ്ടായാലും ശരി, നമുക്കൊരു ബോധമുണ്ടെന്നുള്ള നമ്മുടെ അനുഭവമാണ്. അതെ, അത് ബ്രെയിനിന്റെ ഒരു ഭാഗം കീറി മുറിക്കാനും വേണ്ട, തലകെട്ട് നല്ല തല്ലു ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാനത് ബോധം കാണും, പിന്നെ എന്താണ് നമുക്ക് പറയാൻ പറ്റില്ല, ചിലപ്പോൾ കാണത്തില്ല ബോധം. അതിന് വലിയ സയൻസ് എന്ന് പറയേണ്ട കാര്യമില്ല. അപ്പൊ അത് എങ്ങനെ ഉണ്ടാകുന്നു, എന്തുകൊണ്ടുണ്ടാകുന്നു, എന്തുകൊണ്ട് ഇല്ലാതാകുന്നു എന്നുണ്ടായില്ല, അങ്ങനെ ഒരു ബോധം നമുക്കുള്ള. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്, അറിവ് എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല, അത് അസത്യമാണെന്ന് ബോധിപ്പിക്കുന്ന ഒരറിവാണ്. അങ്ങനെ ഒരറിവുണ്ട്, ഇത് അസത്യമാണെന്ന് ബോധിപ്പിക്കുന്ന അറിവ്. ഇത് നമുക്ക് ഓർമ്മ വെച്ച കാലം, ജനിച്ച കാലം പോലും നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ജനിച്ച കാലമൊന്നും നമുക്ക് ഓർമ്മയില്ല. ഉണ്ടോ ആർക്കെങ്കിലും ജനിച്ച കാലം ഓർമ്മയുണ്ട്? ചില തള്ളു സ്വാമിമാരൊക്കെ പറയും, എനിക്ക് അമ്മയുടെ വയറ്റിലിരുന്ന കാലത്തെ ഓർമ്മയുണ്ടായിരുന്നു. അത് അങ്ങനെ പറയാൻ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്വാമിമാരുടെ ഗുരുക്കന്മാരുടെ ഒക്കെ ചുറ്റും കൂടുന്ന എപ്പോഴും മന്ദബുദ്ധികളായിരിക്കും. എല്ലാ ലോകത്തുള്ള എല്ലാ ഗുരുക്കന്മാരുടെയും അടുത്ത് കുടിച്ചുള്ള ഒരു കാര്യമാണ് മന്ദബുദ്ധികളായിരിക്കും. അപ്പൊ അവരോട് എന്ത് പറഞ്ഞാലും അവരെന്ത് ചെയ്യും, ശിരസാവായിരിക്കും, പറയാൻ കാത്തിരിക്കുകയാണ്. എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കിട്ടിയാ മതി. അപ്പൊ അതുകൊണ്ട് എന്ത് പറഞ്ഞാലും ശരി, എന്ത് പറഞ്ഞു കിട്ടിയാലും അവര് സ്വീകരിച്ചു. അതുകൊണ്ട് ചില ഗുരുക്കന്മാർ ഇങ്ങനെയുള്ള ഭയങ്കര തള്ളൊക്കെ അങ്ങ് തള്ളിക്കൊടുക്കും. എന്താണ്, എനിക്ക് ഗർഭത്തിയിരുന്നപ്പോ തന്നെ, അമ്മയുടെ ഗർഭത്തിൽ ഇരുന്നപ്പോ തന്നെ എന്ത് ചെയ്തു, എല്ലാം ഓർമ്മ. ഇവന്റെ ബുദ്ധിക്കൊന്നും അങ്ങനെ എല്ലാം ഓർമ്മിക്കുന്നതിനുള്ള വളർച്ചയൊന്നും വന്നില്ല. എന്നുവെച്ചാ ബുദ്ധിക്ക് വളർച്ച ഉണ്ടാകുന്നതിനുമ്പോ ബുദ്ധിക്ക് ക്ഷയം സംഭവിച്ചാലോ ഒന്നും ഓർക്കാൻ പറ്റില്ല. ഇതേ പറയുന്ന ഗുരു തന്നെ ചാകുന്ന സമയത്ത് നാല് കാലം പറിച്ച് ഒരു ബോധമില്ലാതെ വായും പൊളിച്ചു കിടന്നായിരിക്കും ചാകുന്നത്. എന്തേ, അപ്പൊ ഇയാളുടെ ഈ തള്ളലൊക്കെ അടക്കും. അപ്പൊ ഒന്ന് തള്ളാൻ പറഞ്ഞാൽ തള്ളു, ഗുരേ ഗുരു ഒന്നുകൂടെ തള്ളിയിട്ട് മരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മളെന്താ അങ്ങനെ അല്ലേ? ചാന്ന സമയത്ത് നിങ്ങളൊന്നൊരു ഫോട്ടോ എടുത്ത് ചോദിച്ചു വരും, ഇങ്ങനെ വായം പൊളിച്ച് കിടക്കും. അപ്പൊ ഈ പറയുന്ന വിജ്ഞാനവും ഇതൊന്നും കാണത്തില്ല. അപ്പൊ സുരേഷ് ഇത് ഈ ആളാണ് ഇത്രയും വായ ഓടിച്ചത്, ഇവിടെ ഒന്നും കാണുന്നില്ല. ഈ വായ ഓടിക്കുന്നൊക്കെ എന്തുകൊണ്ടാ? ഈ ബ്രെയിൻ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നോണ്ടാണ് ഇത് പറയുന്നത്. ഇപ്പൊ എനിക്ക് എന്ത് തള്ളിയാണോ തള്ളു, നിങ്ങൾ എന്ത് തള്ളിയാലും നിങ്ങൾ എന്ത് ചെയ്യും? സ്വീകരിക്കും. ഇത് കുറച്ചു കാലം കൂടെ കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇതിങ്ങനെ ക്ഷീണിച്ച് ക്ഷീണിച്ച് ക്ഷീണിച്ച് വന്ന അവസാനം ഒരു ബോധമില്ലാതെ ഞാൻ കാലം പറിച്ച് കിടക്കും, നാല് കാലം പറിച്ചു കിടക്കും. അപ്പൊ ഈ തുടക്കവും അവസാനവും ഒരുപോലെയാണ്. അപ്പോഴീ പറയുന്ന പോലെ ഓർമ്മിക്കുക പറ്റില്ലെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഓർമ്മിക്കത്തില്ല, പഴയത് ഓർക്കത്തില്ല, എന്നിട്ട് വെറുതെ അങ്ങ് തള്ളിവിടെയാണ്. പായ് ഗുരു നമ്മളെ പോലെ ഒന്നും വേണ്ട, ദിവ്യനാണ്, ഇത് വിഭ്രാന്തികളാണ്. അപ്പോ ഞാൻ പറഞ്ഞ എന്താണ്, നമുക്ക് ഓർമ്മ വച്ച കാലം മുതൽ എന്നാ പറയാം, ബാക്കി അടുത്ത ദിവസം സമയം പോയി.